അജ്ഞാനവേളയിലും അസ്ഥി വിഭാതി രണ്ടും അജ്ഞാതമല്ല സുഖവും നിലസുന്നു. മൂന്നും രജസ്വരൂപം അഭിയോടും ഇതന്തയാകുന്നു. ദർശനം ആകുമോർത്ത ചെറിയ വ്യത്യാസങ്ങളുണ്ട്, അവിടെ അർത്ഥവ്യത്യാസമൊന്നും വരത്തില്ല. പിന്നെ ഉന്നയിക്കുന്നതിനും അർത്ഥം പറയുന്നതിനും ഒക്കെ കുറച്ചുള്ള ഒരു സൗകര്യം വരുമെന്നുള്ളത് ഈ പദ്യത്തിന്റെ ആശയത്തെ ആ പാഠഭേദം ബാധിക്കും, മനസ്പാശിക്കും. അപ്പോ അജ്ഞാനകാലത്തിലും എന്നുവെച്ചാൽ ഒരു മനുഷ്യന്റെ സാധാരണ അനുഭവ കാലമാണ് അജ്ഞാനകാലം. ആ കാലത്തിലും സത്ത് ചിത്ത് ആനന്ദം ഇത് മൂന്നും അറിയുന്നു. ഈ സത്ത് ചിത്ത് ആനന്ദം എന്ന് പറയുന്നത് ബ്രഹ്മമാണ്, എന്നുവെച്ചാൽ ബ്രഹ്മത്തെ അറിയുന്നു. ബ്രഹ്മ അജ്ഞാതമല്ല ഈ പറയുന്നതിന്റെ ചുരു. അതിന് പറയുന്ന ഉദാഹരണം ഏറ്റവും സിമ്പിളായ രീതിയിൽ മനസ്സിലാക്കാം. രജസ്വരൂപം അഹിയോടും ഇതന്തയാറും നിൽക്കുന്നു. അതിന്റെ സാങ്കേതികത്വം ടെക്നിക്കാലിറ്റി ഒന്നുകൂടെ ചർച്ച ചെയ്യുന്നു. അത് അനുഭവം എങ്ങനെ ഉണ്ടാകുന്നു, അത് എവിടെയുണ്ടാകുന്നു, എങ്ങനെയുണ്ടാകുന്നു, അതൊക്കെ ഒരുപാട് സാങ്കേതികത്വമുള്ള കാര്യങ്ങളാണ്. അദ്വൈതത്തിന്റെ സാങ്കേതികത്വം മനസ്സിലാക്കാൻ കുറെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. വലിയ ഭാവനാശേഷിയും യുക്തിവിചാരവും അതുപോലെ ശാസ്ത്രപാണ്ഡിത്യമുള്ളവർക്ക് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. രജ്ജു സർപ്പം എന്ന് പറയുന്ന ഒരു സാധാരണ കാര്യമാണെങ്കിലും നമ്മൾ വിചാരിക്കുമ്പോൾ അത്ര എളുപ്പമാണ്. നമുക്ക് സിമ്പിളായി മനസ്സിലാക്കിയാൽ ഇതാണ് രജ്ജു സർപ്പം എന്ന് പറഞ്ഞാൽ ഒരാള് കയറിനെ കയറാണെന്നറിയാതെ പാമ്പായിട്ട് അറിയുന്നു. അതാണ് ഇവിടെ പറയുന്ന ഉദാഹരണം. അപ്പൊ അയാള് പാമ്പായിട്ട് അറിയുമ്പോൾ ആദ്യം പാമ്പെന്നുള്ള അനുഭവം സർപ്പം, സർപ്പം എന്നറിയുമ്പോൾ അയാള് ഇത് സർപ്പം എന്നറിയുന്നു. ഒരാളുടെ അനുഭവത്തെ കുറിച്ച് പറയുന്നത് ഇത് എന്ന് പ്രത്യേകം പറയുന്നത് ഒരാള് വിരൽ കൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നത് ആ ഒരു സർപ്പം എന്നിങ്ങനെ അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഒന്നായത് കൊണ്ടാണ് അതിനെ ഇത് സർപ്പം എന്ന് പറയുന്നത്. അങ്കുലി നിർദ്ദേശം എന്ന് പറയും. നമ്മൾ എപ്പോഴും ഇത് എന്ന് പറയുന്നതല്ല നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. ഇത് പുസ്തകം, ഇത് മേശ, ഇതാന, ഇത് കുതിര. അപ്പോ അത് നമ്മൾക്ക് എന്താണ് ഒരു വസ്തുവിനെ അല്ലെങ്കിൽ വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നിടത്താണ് ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഒരാള് സർപ്പമായി കാണുമ്പോൾ കയറെന്ന് കാണുന്നില്ല, ആ കയറിനെ തന്നെ സർപ്പമായി കാണുമ്പോഴും അയാള് ചൂണ്ടിക്കാണിക്കുന്നു ഇതാ ഒരു സർപ്പം, ഇത് സർപ്പമാണ്. അവിടെ രണ്ടെണ്ണം ഉണ്ട്, എന്താണ് ഒന്നെന്താണ്, ഒന്ന് ഇത്, മറ്റൊന്ന് സർപ്പം. അപ്പൊ ഇത് സർപ്പം എന്ന് പറയുന്ന ഒരു അറിവാണ്. അറിവെന്ന് പറയുമ്പോൾ അതിന് വിഷയവും കാണും. അപ്പൊ ഇതെന്ന് പറയുന്ന ഒരു വിഷയം അവിടെയുണ്ട്, എന്തോ ഒന്നുണ്ട്, അതിനാണ് ഇതെന്ന് പറയുന്നത്. സർപ്പമുണ്ട്, ഇതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പൊ അദ്വൈതികള് ഈ ബ്രഹ്മസ്ഥലത്ത് അറിവിനെയും അർത്ഥത്തെയും രണ്ടിനെയും സ്വീകരിക്കുന്നു. അവിടെ അറിവുമുണ്ട്, അർത്ഥം എന്ന് വെച്ചാൽ വസ്തുവുണ്ട്, രണ്ടും ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് സർപ്പം എന്ന് പറയുമ്പോൾ അവിടെ എന്താ, ഇത് സർപ്പം എന്നുള്ള ഒരു അറിവ് നമ്മുടെ ഉള്ളിലുണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇത് സർപ്പം എന്ന് പറയുന്ന വസ്തുക്കളും അവിടെയുണ്ട്. ഇതും ഒരു വസ്തുവാണ്, സർപ്പം ഒരു വസ്തുവാണ്. ഇത് സർപ്പം എന്ന് പറയുന്നത് എന്താണ്, അത് എവിടെ ഉണ്ടായി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പോകുമ്പോഴാണ് അത് ഒരുപാട് സാങ്കേതികത്വം വരുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഇവിടെ ഇപ്പൊ ഇത്രയും മാത്രം എടുക്കുക. എന്താണോ ഇത് സർപ്പമെന്ന് ഉള്ളത് ഭ്രമമാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്, ഇത് സർപ്പം, അതിൽ തന്നെ രണ്ട് കാര്യങ്ങളുണ്ട്, അറിവും വിഷയവും. അറിവും അർത്ഥവും, അറിവും വസ്തു. ഇതങ്ങോട്ട് മാറിയതിനു ശേഷമാണ് വെളിച്ചം വരുമ്പോൾ ഇത് കയറെന്നറിയുന്നു. അവിടെ എന്താണ്, ഇത് കയർ രണ്ടുണ്ട്. അവിടെയും എന്താണ്, ഇത് കയറെന്നുള്ള ഒരു അറിവുണ്ട്, ഇത് കയറെന്ന് പറയുന്ന വിഷയവുമുണ്ട്. അപ്പൊ കയറിനെ അറിയുമ്പോഴും അറിവും വിഷയവുമുണ്ട്, സർപ്പത്തെ അറിയുമ്പോഴും അറിവും വിഷയവുമുണ്ട്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താണോ, ഇത് സർപ്പം എന്നറിഞ്ഞപ്പോൾ അവിടെ കയറ് എന്ന് പറയുന്ന ഒരു അറിവോ കയറെന്ന് പറയുന്ന ഒരു വിഷയമോ ഇല്ല. ഇത് കയറെന്നഴിഞ്ഞ് അറിഞ്ഞപ്പോഴോ സർപ്പമെന്ന് പറയുന്ന ഒരു അറിവോ സർപ്പമെന്ന് പറയുന്ന ഒരു വിഷയമോ ഇല്ല. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അത് ഇത് കയറെന്നറിഞ്ഞാൽ അതിനെ യഥാർത്ഥമായ ജ്ഞാനം, വാസ്തവ ജ്ഞാനം, പ്രമ എന്നെല്ലാം പറയും. അതേ സ്ഥാനത്ത് തന്നെ അതിന് പകരമായി ഇത് സർപ്പമെന്നറിഞ്ഞാൽ അത് യഥാർത്ഥമായ ജ്ഞാനം, അപ്രമ എന്ന് പറയും. ജ്ഞാനത്തെ സംബന്ധിച്ച് മാത്രമല്ല പറയുന്നത്, ഇത് കയറെന്നറിയുമ്പോൾ ആ ജ്ഞാനം, ആ അറിവ് അത് സത്യമാണ്, ഇത് സത്യമാണ്, കയറ് സത്യമാണ്. അപ്പൊ ജ്ഞാനവും അർത്ഥവും രണ്ടും സത്യമാണ്. ഇത് സർപ്പമെന്നറിയുമ്പോഴോ ഇത് സർപ്പം, ഇതില് സർപ്പം എന്ന് പറയുന്നത് എന്തായാലും ആ ആ വസ്തു അവിടെ ഇല്ല എന്ന് വെച്ചാൽ ആ അറിവ് ഭ്രാന്തിയാണ്, ഇല്ലാത്തതുകൊണ്ടും തോന്നണം ഭ്രാന്തി. അത് ഭ്രാന്തിയാണ്. സർപ്പവും ഭ്രാന്തിയാണ്, വിഷയവും ഭ്രാന്തിയാണ്. ഇത് എന്ന് പറയുന്നതോ ഇത് എന്ന് പറയുന്നത് അത് പൂർണമായും ഭ്രാന്തിയല്ല. ഒരു ഭ്രാന്തിജ്ഞാനത്തിന്റെ ഭാഗമായിട്ടാണ് അത് അനുഭവപ്പെടുന്നത് ഇതെന്നുള്ളത്. അതായത് ഇത് സർപ്പം എന്ന് പറയുന്ന ഭ്രാന്തിജ്ഞാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് അനുഭവപ്പെടുന്നത്. പക്ഷെ അത് പൂർണമായും അതൊരു ഭ്രാന്തിയല്ല ഇതെന്ന് പറയുന്നത്. എന്തുകൊണ്ടത് ഭ്രാന്തിയല്ലെന്ന് പറയുന്നു, ഇത് കയറെന്നറിഞ്ഞെടുത്തു അതുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ പൂർണമായും ഭ്രാന്തി എന്ന് പറയാൻ പറ്റില്ല. ഇത് കയറെന്ന് പറയുന്നിടത്ത് ഇതുണ്ട്, ഇത് സർപ്പം എന്ന് പറയുന്നിടത്തും ഇതുണ്ട്, ഇതുണ്ട്. അപ്പൊ ഇതിനെ സാമാന്യം എന്ന് പറയും. രണ്ടിടത്തും ഉള്ളതുകൊണ്ട് ഇത് സാമാന്യമായ ഒരറിവാണ് ഇതെന്ന് പറയുന്നത്, ഇതെന്ന് പറയുന്നത് സാമാന്യമായ ഒരു വസ്തുവാണ്. ആ സമയം സർപ്പവും കയറും അങ്ങനെയല്ല. സർപ്പം എന്നറിയുമ്പോൾ കയറില്ല, സർപ്പമേ ഉള്ളൂ. അതുകൊണ്ട് സർപ്പം ഭ്രാന്തിയാണ്. കയറെന്ന് പറയുന്നത് അപ്പൊ അനുഭവപ്പെട്ടില്ലെങ്കിലും അത് സത്യം തന്നെ, അനുഭവപ്പെടണമെന്നില്ല. കാരണം കയർ ഭ്രാന്തിയല്ല. കയറെന്നുള്ള ഞാൻ ഉണ്ടായപ്പോഴാണ് സർപ്പം എന്ന് പറയുന്ന ഭ്രാന്തി പോയത്. അപ്പൊ സർപ്പത്തെ അറിയുമ്പം കയറില്ല. കയറെന്നുള്ള പറയുന്ന ഒരു വസ്തു ആ അറിവിന്റെ വിഷയമായിട്ടില്ല എന്ന്. കയറിനെ അറിയുമ്പം ആ അറിവിന്റെ വിഷയമായിട്ട് സർപ്പം എന്ന് പറയുന്ന ഒരു വസ്തുവില്ല. ഇങ്ങനെയാണെങ്കിലും നമ്മൾ സർപ്പം എന്ന് പറയുമ്പോൾ കയറിനെ അറിഞ്ഞില്ലെങ്കിലും കയർ സത്യമാണ്. എന്തുകൊണ്ട് സത്യം എന്ന് പറയുന്നു? കാരണം കയറെന്ന് അറിയുമ്പോൾ സർപ്പം മാറിപ്പോകുന്നു, അതുകൊണ്ടാണ് സർപ്പം അസത്യം എന്ന് പറയുന്നത്. രണ്ടിടത്തും ഒരുപോലെ ഉള്ളതാണ് എന്ത്? ഇത് എന്ന് വെച്ചാൽ കയറെന്നറിയുമ്പോഴും ഇതുണ്ട്. നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നു ഇതാ ഒരു കയർ. സർപ്പത്തെ അറിയുമ്പോഴും എന്ത് ചെയ്യുന്നു? ഇതാ സർപ്പം എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അപ്പൊ ഇതെന്ന് പറയുന്നത് രണ്ടിടത്തും ഉണ്ട്. ഇതാണ് ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. അതിന് നമ്മൾ രണ്ട് സ്ഥലത്തും അറിയും. ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. ആ കാര്യത്തിൽ ഇവിടെ വിശേഷിച്ച് പറയുന്ന എന്താണ്? അതൊക്കെ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. ഇന്നലെ പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും പിന്നീട് ആലോചിച്ച ഇന്നലെ പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും ആലോചിച്ചോ? അജ്ഞാനവേളയ്ക്ക് ഇന്നലെ എന്താ അർത്ഥം പറഞ്ഞത്? ഇന്നലെ ഇവിടെ വന്നിരുന്നല്ലോ. അജ്ഞാനവേളയിൽ എന്ന് പറയുന്നതിന് ഇന്നലെ എന്താ അർത്ഥം പറഞ്ഞത്? ഇന്നലെ എന്താ പറഞ്ഞത്? വേറെ എല്ലാം മിന്നയാണ്. അജ്ഞാനകാലത്തിൽ മനസ്സിലായി. ഇപ്പൊ രജ്ജുസ്വരൂപം അഹിയോട് വിദന്തയാണ് നിൽക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. രജ്ജസ്വരൂപം അഹിയോടും ഇതന്തയാർന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ രജ്ജസ്വരൂപം സർപ്പത്തോട് ഇതം രൂപത്തിൽ നിൽക്കുന്നു. ഇതന്തയാർന്നു എന്ന് വെച്ചാൽ ഇതം എന്ന രൂപത്തിൽ. ഇതന്ത എന്ന് പറയുന്ന സംസ്കൃത ശബ്ദമാണ്. ഇതം എന്ന് പറയുന്ന ശബ്ദത്തിൽ നിന്ന് തല്ല് പ്രത്യേകം വന്നു കഴിഞ്ഞാൽ ഇതന്ത എന്ന് പറയും. സാധാരണ അതിൽ ഇതം എന്ന് പറയുന്നതിന്റെ അവസ്ഥ, ഇതം എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്നൊക്കെയുള്ള അർത്ഥം പറയാം. ഇവിടെ ഇതമെന്ന രൂപത്തിൽ എന്നുള്ളതാണ് ലളിതമായിട്ടുള്ള അർത്ഥം. മലയാളത്തിൽ ഇതമെന്ന് പറയുന്നതിനും മലയാളത്തിൽ ഇതെന്ന് പറയും. ഇതെന്ന രൂപത്തിൽ ഈ പറയുമ്പോഴൊക്കെ എന്തോ മറിച്ചു മറിച്ചിരിക്കുകയാണ്. എന്നിട്ട് നാളെ ചോദിക്കും ഇന്നലെ എന്താ പറഞ്ഞു പറയുന്നൊന്നും കേൾക്കത്തില്ല. പറയുമ്പോ ആ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കത്തേ. വേറെ എന്തോ ഇങ്ങനെ മറിച്ചും തിരിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ ചിന്തകളും വേറെയാണ്. നാളെ ചോദിക്കും എന്താ പറഞ്ഞു ഇതെന്തയാടുന്നു പറഞ്ഞാൽ എന്താ പറഞ്ഞു? അങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഈ പറയുമ്പം മനസ്സിവിടെ നിൽക്കണം. എന്നാ മാത്രമേ ഈ പറയുന്ന മനസ്സിലാകത്തു. എന്നു ഞാൻ പറഞ്ഞു കേട്ടതല്ല ഇപ്പൊ പറയുന്നത്. എന്ന് പറഞ്ഞു അപ്പോ ഇതെന്തയാർന്നു നിൽക്കുന്നു എന്ന് പറയുന്നത് ഞാനിപ്പോ എന്താ അർത്ഥം പറഞ്ഞത്? എന്താ പറഞ്ഞു? എന്നല്ല പറഞ്ഞു ഇതെന്തയാർന്ന് നിൽക്കുന്നു. അതെന്താ അർത്ഥം പറഞ്ഞത്? എങ്ങനെ അർത്ഥം കിട്ടുന്നതെന്ന് പറഞ്ഞു. എല്ലാം പറഞ്ഞു. ഇതെന്താന്ന് പറഞ്ഞാൽ എന്താ ശബ്ദം? അതെന്ത് ശബ്ദമാണ് ഇതെന്താ? ഇതൊന്നും കേട്ടില്ല. ഇതെന്താന്ന് പറയുന്ന ഒരു സംസ്കൃത ശബ്ദമാണ്. ഇതെന്താ സ്ത്രീലിംഗ ശബ്ദമാണ്. ഇതം ശബ്ദത്തിൽ നിന്ന് സംസ്കൃതത്തിൽ തസ്യ ഭാവത്വത്തലോ സൂത്രപ്രകാരം തല്ലുപ്രത്യം വരുന്ന ഇതെന്താന്ന് വരും. ഇതം എന്നതിന്റെ ഒരവസ്ഥ, ഭാവം, വിശേഷത, പ്രത്യേകത എന്നൊക്കെ പറയാം. ഇവിടെ ഇതെന്താന്ന് പറഞ്ഞാൽ ഇത് എന്ന രൂപം. ഇതെന്തയാർന്ന്, ഇതെന്തയെ ആർന്ന് മലയാളത്തിൽ പറഞ്ഞു. ഇതെന്തയെ പ്രാപിച്ച്, ആർന്നെന്ന് വെച്ചാൽ പ്രാപിച്ച്. അതിന്റെയൊക്കെ ഓരോ വാക്കിന്റെയും അർത്ഥം കൃത്യമായി അറിഞ്ഞിട്ട് വേണം പിന്നെ നമ്മൾ വ്യാഖ്യാനിക്കാൻ. മനസ്സിലായോ? വ്യാഖ്യാനം പറയുമ്പോഴും എഴുതുമ്പോഴും എന്ത് ചെയ്യണം? ആ വാക്കുകളെ കൃത്യമായ അർത്ഥം, ആ വാക്കെങ്ങനെ രൂപപ്പെട്ടു, അതിന്റെ അർത്ഥം എങ്ങനെയാ വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ടാണ്. വ്യാഖ്യാനങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അവര് വാക്കുകൾ എഴുതിയിട്ട് വായിത്തോന്നി എഴുതി വയ്ക്കും, വാക്കുമായിട്ടൊരു ബന്ധവും കാണത്തില്ല. എന്തുകൊണ്ട്? വാക്കിനെ കുറിച്ച് അറിയത്തില്ല, ഭാഷയെക്കുറിച്ചുള്ള പരിചയമില്ല. രണ്ടു കാര്യങ്ങളും നിർബന്ധമായി അറിയിരിക്കുന്നുണ്ട്. ഒന്നെന്താണ്? ആ ഭാഷയെക്കുറിച്ചുള്ള, വാക്കുകളെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ് വേണം. പിന്നെ ആ വാക്കുകൾ ഈ പറയുന്ന ശാസ്ത്രത്തിൽ എന്തർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നതെന്നും അറിയണം. വാക്കർത്ഥം മാത്രം പോരാ, അങ്ങനെയാണെങ്കിൽ ശബ്ദതാരാവിനി നോക്കിയിട്ട് വ്യാഖ്യാനിക്കാം, അത് പറ്റില്ല. പല ഗുരുക്കന്മാരും വ്യാഖ്യാനിക്കുന്നത് ശബ്ദതാരാവിനി നോക്കിയിട്ടാണ്, അത് മാത്രം പോരാ. കുറഞ്ഞ പക്ഷം അതെങ്കിലും വേണം. നല്ലതാണ്, ഒരു വാക്കിന്റെ വ്യുത്പത്തി അറിയണം. എന്ന് വെച്ചാൽ വാക്ക് എങ്ങനെയാണ് രൂപപ്പെട്ടിരിക്കുന്നത് അതറിയണം. എന്നിട്ട് ഈ ശാസ്ത്രത്തിൽ, ഇതൊരു ശാസ്ത്രമാണ്, ഈ വാക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഈ രണ്ടും അറിയും. എന്നിട്ട് പിന്നെ അത് സന്ദർഭത്തിനനുസരിച്ച് യുക്തി ഉപയോഗിച്ച് വ്യാഖ്യാനിക്കുന്നു. അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. വാക്കുകളുടെ പരസ്പരം ചേർച്ച ഇതെല്ലാം കണക്കിലെടുത്ത് അതിനെ വിശദീകരിക്കുന്നു. അപ്പൊ ഇതമെന്നുള്ള രൂപത്തെ, രൂപത്തിൽ ഇതെന്തേ ആർന്ന്, ഇതെന്തേ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ ഇതമെന്നുള്ള രൂപത്തിൽ നിൽക്കുന്നു. ഇതമെന്നുള്ള രൂപത്തിൽ നിൽക്കുന്നു. എന്ത് നിൽക്കുന്നു? എന്താണ് നിൽക്കുന്നത്? പൂർണമായും തള്ളിക്കളയുന്നില്ല, എന്നാലും ഒന്നുകൂടെ കൃത്യമായി പറഞ്ഞ പുസ്തകത്തിൽ നോക്കിയിട്ട് പറ. ഇതമെന്നുള്ള ഒരു രൂപത്തിൽ നിൽക്കുന്നു. എന്താണ് നിൽക്കുന്നത്? ഒരു വാക്യം എടുക്കുമ്പോൾ ഇത് മലയാളമാണ്, നമ്മൾ നിരന്തരം സംസാരിക്കുന്ന മലയാള ഭാഷയാണ്. ചില പദങ്ങൾ സംസ്കൃതത്തിൽ നിർത്തന്നേ ഉള്ളൂ, അത് മലയാളത്തോട് ചേരുന്ന പദങ്ങളാണ്. അതെടുക്കുമ്പോൾ അതിൻ്റെ ക്രിയാരൂപം വരുമ്പോൾ ആ ക്രിയ ഏതിനോട് അന്വയിക്കണം, അതിൻ്റെ കർത്താവ് എന്താണ്, അത് ഏതിനോടാണ് ചേരുന്നത്, ഇതൊക്കെ നമുക്ക് വളരെ അനായാസമായി കണ്ടുപിടിക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇതമെന്ന രൂപത്തിൽ നിൽക്കുന്നു. എന്താണെന്നാ വാക്യത്തിനൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്താണ് നിൽക്കുന്നത്. കൃത്യമായി പറഞ്ഞ ആ പുസ്തകത്തിൽ നോക്കിയിട്ട് മനസ്സിലാക്കി പറ. രജ്ജുസ്വരൂപം എന്ത് ചെയ്യുന്നു? നിൽക്കുന്നു. എങ്ങനെ നിൽക്കുന്നു? ഇതം എന്ന രൂപത്തിൽ നിൽക്കുന്നു. അതാണ് ആദ്യം മനസ്സിലാക്കുന്നത്. എന്ത് നിൽക്കുന്നു? കയറ് ഇതമെന്നുള്ള രൂപത്തിൽ നിൽക്കുന്നു. എവിടെ നിൽക്കുന്നു? അഹിയോട്, സർപ്പത്തോട്, സർപ്പത്തോട് ചേർന്ന് നിൽക്കുന്നു. സർപ്പത്തോട് തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നു. അഹിയോടും സർപ്പത്തിനോടും ചേർന്ന് നിൽക്കുന്നുണ്ട്. എന്ത്? എന്ത് നിൽക്കുന്നു? ശ്രദ്ധിക്കുന്നില്ല. ഇത് അപ്പോ ഇതം എന്ന രൂപത്തിൽ എന്താണ്? രജ്ജുസ്വരൂപം നിൽക്കുന്നു. അത് അഹിയോടും ചേർന്ന് നിൽക്കുകയാണ്. അഹിയോടും അജ്ഞാനവേളയിലും എന്ന് പറഞ്ഞാൽ അവിടെ വേറെ അർത്ഥം കൂടെ കിട്ടും. എന്താണ് പറഞ്ഞു കഴിഞ്ഞ ദിവസം? എന്താണ് അജ്ഞാനവേളയിലും എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് എന്ന് പറഞ്ഞാൽ ഒരർത്ഥം കൂടെ കിട്ടും. എന്താണ് ജ്ഞാനവേളയിലും? അജ്ഞാനവേളയിലും എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥം കൂടെ കിട്ടുന്ന എന്താണ്? ജ്ഞാനവേളയിലും എന്തുണ്ട്? സച്ചിദാനന്ദത്തിന്റെ അനുഭവമുണ്ട് എന്നാണ്. അജ്ഞാനിക്കും സച്ചിദാനന്ദത്തിന്റെ അനുഭവമുണ്ട്, ജ്ഞാനിക്കും സച്ചിദാനന്ദത്തിന്റെ അനുഭവമുണ്ട്. അതുപോലെ ഇവിടെ ഇതം എന്ന് പറയുന്ന അനുഭവം എവിടെയൊക്കെയുണ്ട്? അഹിയോടും സർപ്പത്തിനോട് ചേർന്നുകൊണ്ട് പിന്നെ എന്തിനോട് ചേർന്നുണ്ട്? രജ്ജുവിനോടും. അതാണ് ഞാൻ ആദ്യം വിശദീകരിച്ചത്. ഇത് കയറാണ് എന്നും പറയുന്നു, ഇത് സർപ്പമാണെന്നും പറയുന്നു. ഇതെന്ന് പറയുന്നത് എന്തിനാണ് പറയുന്നത്? അത് സർപ്പത്തെയാണോ പറയുന്നത് അതോ കയറിനെയാണോ പറയുന്നത്? എന്തിനാണ് പറയുന്നത്? അത് കയറിനെയാണോ പറയുന്നത്? ഇതെന്ന് പറയുന്നത്, ഇതെന്ന് പറയുന്നത് എന്തിനെ പറയുന്നു? കയറിനെയാണ് പറയുന്നത്. ആണ് രജ്ജുസ്വരൂപം അഹിയോടും ഇതന്തയാർന്ന് നിൽക്കുന്നു. കയർ എന്ന് പറയുന്നത് സർപ്പത്തിനോടും ഇതം എന്ന രൂപത്തിൽ നിൽക്കുന്നു. എന്നുവെച്ചാൽ സർപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അവിടെ എന്തുണ്ട്? കയറുണ്ട്. പക്ഷെ കയർ നമ്മൾ അവിടെ എങ്ങനെ, നമുക്ക് കയറിനെ എങ്ങനെ അനുഭവപ്പെടുന്നു? കയറായിട്ടല്ല. പിന്നെ എങ്ങനെ അനുഭവപ്പെടുന്നു? ഇത് എന്നിങ്ങനെ അനുഭവപ്പെടുന്നു. അതാണ് ഈ പറയുന്നത് ചുരുക്കം. നമ്മൾ സർപ്പത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും എന്നുവെച്ചാൽ ബ്രഹ്മസ്ഥലത്ത് ഇത് എന്ന രൂപത്തിൽ അറിയുന്നു. എന്തിനാ അറിയുന്നു? കയറിനെ. ഇനി സർപ്പത്തെ കാണാത്തപ്പോഴോ ഇത് എന്നറിയുന്ന കയറിനെ തന്നെ? സർപ്പത്തെ കാണുമ്പോഴും ഇതെന്നറിയുന്ന എന്തിനാ? കയറിനെ. സർപ്പത്തെ കാണാതിരിക്കുമ്പോ, കയറിനെ മാത്രം കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഇതെന്നറിയുന്ന എന്തിനാ? അപ്പോ ഈ കയറിന്റെ ഈ സർപ്പത്തിന്റെ ഉദാഹരണം എടുക്കുക. ഇവിടെ ഒരു അജ്ഞാനവേളയുണ്ട്. ഈ അജ്ഞാനവേള എന്ന് പറയുന്നത് എന്താണ്? എന്താണ് ഇവിടുത്തെ അജ്ഞാനവേള? അജ്ഞാനകാലം എന്താണ് ഇവിടുത്തെ അജ്ഞാനകാലം? ഇത് സർപ്പ് എന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണെന്ത്? അജ്ഞാനവേള, സർപ്പം എന്നറിയുന്ന കാലം. ഈ സർപ്പം എന്നറിയുന്ന കാലത്ത് നമ്മൾ എന്തെല്ലാം അറിയുന്നു? രജ്ജുവിനെ അറിയുന്നുണ്ട്. പക്ഷെ എങ്ങനെ അറിയുന്നു? രജ്ജുവായിട്ടാണോ? അല്ല. പിന്നെ എങ്ങനെ അറിയുന്നു? ഇത് എന്നറിയുന്നു. അജ്ഞാനവേളയിലും രജ്ജുവിനെ അറിയുന്നുണ്ട്, അത് ഇതെന്ന്. അതുപോലെ അജ്ഞാനവേളയിലും നമ്മൾ ബ്രഹ്മത്തെ അറിയുന്നുണ്ട്. എങ്ങനെ? സത്ത്, ചിത്ത്, ആനന്ദമായി. ബ്രഹ്മമെന്നറിയുന്നില്ല. മനസ്സിലായോ? നമ്മുടെ ഈ അജ്ഞാനവേളയിലും നമ്മൾ ബ്രഹ്മത്തെ എങ്ങനെ അറിയുന്നു? സത്തായി, ചിത്തായി, ആനന്ദമായി അറിയുന്നു. പക്ഷെ ബ്രഹ്മമെന്നറിയുന്നില്ല ആണ് പ്രശ്നം. അതുപോലെ നമ്മൾ ബ്രഹ്മസ്ഥലത്ത് സർപ്പത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും കയറിനെ എങ്ങനെ അറിയുന്നു? ഇത് എന്ന് അറിയുന്നു. കയറായിട്ട് അറിയുന്നില്ല. കയറായിട്ട് അറിയണമെങ്കിൽ പിന്നെ സർപ്പജ്ഞാനമില്ല. മനസ്സിലായോ? കുറച്ചു കഴിഞ്ഞ് ചോദിക്കുമ്പോ അറിയും. ഇനി ജ്ഞാനവേള. ജ്ഞാനവേള എന്ന് വെച്ചാൽ ജ്ഞാനി എന്ന് നമ്മൾ പറയുന്നത് ആരാണോ ബ്രഹ്മത്തെ അറിയുന്നവര്, അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവര് ഈ അറിയുന്ന സത്ത്, ചിത്ത്, അജ്ഞാനവേളയിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സത്ത്, ചിത്ത്, ആനന്ദത്തെ അവരെന്തായിട്ട് പറയുന്നു? ഇതാണ് ബ്രഹ്മം. അവരിതിനെ നമ്മളീ പറയുന്ന പോലെ സത്തായിട്ടോ കേവലം ചിത്തായിട്ടോ ആനന്ദമായിട്ടോ എല്ലാം അറിയുന്നു. പിന്നെ ഇതിനെ അവരെങ്ങനെ അറിയുന്നു? സച്ചിദാനന്ദമായ അദ്വൈതമായി ബ്രഹ്മമായി അവരറിയുന്നു. അതുപോലെ സർപ്പത്തെ അറിയുന്നില്ല, ജ്ഞാനവേള. സർപ്പഭ്രാന്തി മാറി കയറിനെ അറിയുമ്പോ ഇത് എന്നുള്ളത് എന്തായിട്ടറിയുന്നു? എന്തായിട്ടറിയുന്നു? സർപ്പമായിട്ടറിയുന്നു. അപ്പോ അജ്ഞാനവേളയിലും കയറിനെ അറിയുന്നുണ്ട് ഇതായിട്ട്. ജ്ഞാനവേളയിൽ എന്താണ്? കയറിനെ കയറായിട്ടറിയുന്നു, സർപ്പമായിട്ടല്ല, കയറായിട്ടറിയുന്നു. ഞാൻ സർപ്പം എന്ന് പറയും, സർപ്പം എന്ന് പറയും, കയറെന്ന് തോന്നിയോ കയറെന്ന് തോന്നി. അതുപോലെ പറയുന്നത് ശ്രദ്ധിച്ചിട്ട് പറയും. സർപ്പഭ്രാന്തി മാറി കയറെന്നറിയുമ്പോ അവിടെ ഇതുണ്ട്. പക്ഷെ അവിടെ ഇതെന്നറിയുന്ന എന്തിനാ? ഭ്രാന്തി മാറിക്കഴിഞ്ഞാൽ ഇതെന്നറിയുന്ന എന്തിനാണ്? കയറിനെ തന്നെ. സച്ചിദാനന്ദം ബ്രഹ്മം തന്നെ. അപ്പോ അജ്ഞാനാവസ്ഥയിലും തത്വജ്ഞാനികളല്ലാത്തവരും എല്ലാ മനുഷ്യനും സത്തിന്റെയും ചിത്തിന്റെയും ആനന്ദത്തിന്റെയും അനുഭവം അജ്ഞാനവേളയിൽ ഉണ്ട്. ഇതാണ് അദ്വൈതികളുടെ നിലപാട്. അപ്പൊ അത് എങ്ങനെ മനസ്സിലാക്കണം? ഈ ജ്ഞാനാവസ്ഥയിലും അജ്ഞാനാവസ്ഥയിലും ബ്രഹ്മ അനുഭവത്തെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതിനാണ് ഈ ഉദാഹരണം പറഞ്ഞത്. അജ്ഞാനാവസ്ഥയിലും കയറിനെ ഇതെന്നറിയുന്നു എന്നുവെച്ചാൽ സർപ്പത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും കയറിനെ ഇതെന്നറിയുന്നു. ആ ഭ്രാന്തി മാറി, അജ്ഞാനാവസ്ഥ മാറി, മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇത് എന്ന് കയറിനെ കയറായി തന്നെ അറിയും. എന്നുവെച്ചാൽ സച്ചിദാനന്ദത്തെ എന്തായി തന്നെ അറിയുന്നു, ബ്രഹ്മമായി തന്നെ അറിയുന്നു ജ്ഞാനവേളയിൽ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, ഗുരു പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ ഇങ്ങനെ രണ്ടവസ്ഥയുണ്ട്, ഒന്ന് അജ്ഞാനവേളയും മറ്റൊന്ന് ജ്ഞാനവേളയും. അജ്ഞാനവേള എന്ന് വെച്ചാൽ അവിടെ സച്ചിദാനന്ദത്തെ അറിയാത്ത വേള എന്നല്ല, അവിടെ ഈ സച്ചിദാനന്ദ അനുഭവം ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അവരെന്താണ്, സച്ചിദാനന്ദം ബ്രഹ്മമാണെന്ന് അറിയുന്നില്ല. ജ്ഞാനവേളയിൽ ജ്ഞാനി എന്ത് ചെയ്യുന്നു, സച്ചിദാനന്ദമാണ് ബ്രഹ്മം എന്നറിയുന്നു. ഇനി ബ്രഹ്മം എന്നുള്ള ശബ്ദമേ ഉപയോഗിക്കണ്ട, സച്ചിദാനന്ദം യഥാർത്ഥത്തിൽ എന്താണെന്ന് അറിയുന്നു എന്ന് പറഞ്ഞാലും മതി, അല്ലെങ്കിൽ സച്ചിദാനന്ദത്തെ സച്ചിദാനന്ദമായി അറിയുന്നു എന്ന് പറഞ്ഞാലും മതി. ബ്രഹ്മശബ്ദം പ്രയോഗിക്കണം നിർബന്ധമല്ല, അത് വളരെ പ്രസിദ്ധമായ ഒരു ശബ്ദമായിട്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ചിലർക്ക് ബ്രഹ്മശബ്ദത്തോട് എതിർപ്പുള്ളവരുണ്ട്, വേണ്ട, അങ്ങനെ എതിർപ്പുള്ളവരത് ഉപയോഗിക്കണ്ട. സച്ചിദാനന്ദത്തെ സച്ചിദാനന്ദമായി അതിന്റെ തനിമയിൽ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ അതിനെ അറിയുന്നു തത്വജ്ഞ. അപ്പൊ അജ്ഞാനവേള എന്ന് പറയുന്നത് എന്താണ്, ഈ സച്ചിദാനന്ദത്തെക്കുറിച്ച് ശരിയായ ബോധമില്ലാത്ത അവസ്ഥ അതാണ് അജ്ഞാനവേള. ബോധമില്ലാത്ത, ശരിയായ ബോധമില്ലാത്ത അവസ്ഥ. ബോധമുണ്ട്, അത് ബോധമില്ലാത്തപ്പോഴും അതിന്റെ ബോധമുണ്ടെന്നാ പറയുന്നു. അജ്ഞാനവേള എന്ന് വെച്ചാൽ ബോധമില്ലാത്ത കാലം. ബോധമില്ലാത്തപ്പോഴും അതിന്റെ ബോധമുണ്ട്, ഏതിന്റെ, സച്ചിദാനന്ദത്തിന്റെ ബോധമുണ്ട്. ബോധമില്ലാത്തപ്പോഴും പക്ഷെ ആ ബോധം എന്ന് പറയുന്നത് എന്താണ്, ഒരു പൂർണമായ ബോധം. ഇത്രയേ ഉള്ളൂ. ബസ് ബ്രഹ്മത്തെ അറിയാത്ത ആരുമില്ല, എല്ലാവരും ഈ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് സത്തിന്റെയും ജിത്തിന്റെയും ആനന്ദത്തിന്റെ അനുഭവം ഉണ്ടോ? എല്ലാവരും ബ്രഹ്മത്തെ അറിയുന്നവർ തന്നെയാണ്. പക്ഷെ അവരെ ബ്രഹ്മജ്ഞാനി എന്ന് വിളിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അവരതിനെ ശരിയായി അറിയുന്നു, പൂർണമായി അറിയുന്നു. സച്ചിദാനന്ദത്തെ സച്ചിദാനന്ദമായി അറിയുന്നു, അങ്ങനെ ഒരു ഉറപ്പാണ്. ഇപ്പൊ ബ്രഹ്മത്തെ അറിയാത്ത ആരുമില്ല എന്നാണ് ഈ പറഞ്ഞത്. അതാണ് ഈ പറഞ്ഞു വരുന്നത്. എന്താണോ ഇന്നത്തെ എല്ലാവരും അറിയുന്നു, പക്ഷെ അറിയുന്നുണ്ടെങ്കിലും നമ്മൾ അറിയുന്നത് ബ്രഹ്മത്തെയാണെന്ന് അറിയുന്നു. അതിന്റെ യഥാർത്ഥ രൂപത്തിൽ അതിനെ അറിയുന്നില്ല. അപ്പൊ ജ്ഞാനിയും അജ്ഞാനിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ജ്ഞാനവേള അറിയത്തില്ല, അജ്ഞാനിക്ക് ജ്ഞാനവേള ഉണ്ടോ? ജ്ഞാനവേള ഉണ്ട്. ഇതൊന്നും അജ്ഞാനമേളയും ജ്ഞാനമേളയും നിങ്ങളുടെ വ്യത്യാസം എന്താണ്? ഇവിടെ പറഞ്ഞത് എന്ത് മനസ്സിലാക്കി എന്നുള്ളതാണ്. ഇവിടെ ഈ പറയുന്നതിൽ നിന്ന് എന്ത് മനസ്സിലായി? എന്ന് പറഞ്ഞ അവസാനം പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു ഇതെല്ലാം കൂടെ പറയുന്നോണ്ടാണ് കുഴപ്പം. ഞാനീ ഭ്രമം മാറി അറിയുന്നു എന്ന് പറഞ്ഞാൽ ശരി, ശരിയാണ്. അജ്ഞാനി ഭ്രമത്തിൽ അറിയുന്നു, അതായത് സർപ്പത്തിന്റെ അനുഭവം ഉള്ളവനും കയറിനെ അറിയുന്നുണ്ട്, പക്ഷെ അവന്റെ ഭ്രമം മാറാതെ. ഭ്രമം മാറാതെ അവൻ അറിയും. എങ്ങനെ? ഇത് എന്നറിയുന്ന കയറിനെ തന്നെയാണ്. ഒരാള് സർപ്പഭ്രാന്തിയിലായിരിക്കുമ്പോ അയാൾ ഇതെന്നറിയുന്ന എന്തിനാണ്? എന്തിനാണ് ഇതെന്നറിയുന്നത്? എന്തിനാണ് അറിയുന്നത്? സർപ്പഭ്രമമുള്ള ഒരാള് സർപ്പത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇതെന്നറിയുന്ന എന്തിനാ? കയറിനെയാണ്. പക്ഷെ ആ സമയത്ത് അയാള് ഇതെന്ന് പറയുന്നോണ്ട് ഇത് എന്നറിയുന്നത് സർപ്പത്തെയാണെന്ന് അറിയുന്ന അതാണ് ഭ്രമമെന്ന് പറയുന്നത്. ഇതെന്ന് വാസ്തവത്തിൽ അവിടെ ഇതെന്താണോ കയറാണ്. പക്ഷെ അയാളെ സംബന്ധിച്ച് അയാൾ ഇതെന്ന് അപ്പൊ ധരിക്കുന്നത് സർപ്പത്തെയാണ്. അപ്പൊ അവിടെ ഭ്രാന്തിയുണ്ട്. അപ്പൊ ഈ അജ്ഞാനവേളയിൽ എന്ന് പറയുമ്പോ അജ്ഞാനം ഉള്ള കാലത്തിൽ എന്നും പറയാം, ഭ്രാന്തി അല്ലെങ്കിൽ ഭ്രമമുള്ള കാലത്തിൽ എന്നും പറയാം, അങ്ങനെയും പറയാം. അജ്ഞാനിക്ക് ഭ്രമമുണ്ട്. അപ്പോ അജ്ഞാനി ഭ്രമം എന്ന് പറയുന്നതിന് എന്താ വ്യത്യാസം? അജ്ഞാനി ഭ്രമം, അജ്ഞാനിയാണ് ഭ്രമമുള്ളവൻ, ഈ രണ്ടും പറയുന്നതിന് വ്യത്യാസം എന്താണ്? ഉദാഹരണത്തിന് നോക്കണം, സർപ്പത്തെ അറിയുമ്പോ അവന് സർപ്പഭ്രമമുണ്ട്, സർപ്പത്തെ അറിയുമ്പോ ഇതെന്നറിയുന്നത് കയറിനെയാണ് എന്നറിയാത്തതുകൊണ്ട് അയാൾ അജ്ഞാനിയാണ്. ഇത് എന്നറിയുന്നത് കയറാണ് എന്നറിയാത്തത് കൊണ്ടാണ് അയാൾ അജ്ഞാനി എന്ന് പറയുന്നത്, ജ്ഞാനമില്ലാത്തത്. എന്നാൽ ഇത് സർപ്പമാണ് എന്നറിയുന്നതുമ്പോ ആ അറിവുള്ളത് കൊണ്ട് അയാൾ അത് ഭ്രമമാണ്, അയാൾ ഭ്രമമുള്ളവനെന്ന് പറയുന്നു. അപ്പൊ ഒരേ സമയം അയാൾക്ക് ഭ്രമവുമുണ്ട് അജ്ഞാനവുമുണ്ട്, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ചിലടത്ത് രണ്ടു ഒന്നായിട്ടും പറയും, ചിലടത്ത് അജ്ഞാനത്തെ തന്നെ ഭ്രമമെന്ന് പറയും. ഇവിടെ ആ വ്യത്യാസം മനസ്സിലാകും കൃത്യമായിട്ട്. ഇതൊക്കെ ഉദാഹരണം പറയുന്ന അതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സർപ്പത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇത് എന്നുള്ളത് കൊണ്ട് അയാള് സർപ്പത്തെ അറിയുന്നുകൊണ്ട് അത് ഭ്രമമാണ്, അപ്പൊ അവനെ ഭ്രമമുള്ളവനെന്ന് പറയുന്നു. അതേസമയം തന്നെ ഇത് എന്നുള്ളത് കൊണ്ട് കയറിനെ അറിയാത്തതുകൊണ്ട്, അറിവില്ലായ്മയാണ് അജ്ഞാനം, അയാൾ അജ്ഞാനി എന്നും പറയുന്നു. ഇനി ആ ഭ്രമം മാറിക്കഴിഞ്ഞാൽ ഭ്രമമില്ല, യഥാർത്ഥമായ ജ്ഞാനം ഉണ്ടായി, ഇത് കയറ്, അത് ഇതെന്നുള്ളതുകൊണ്ട് അയാൾ കയറിനെ അറിയും. അപ്പൊ അയാൾ ജ്ഞാനിയാണ്. അപ്പൊ അയാളുടെ ആ അനുഭവകാലത്തെ പറയും ജ്ഞാനവേള. അവിടെ അയാൾക്ക് ഭ്രമവുമില്ല. അജ്ഞാനമില്ലെങ്കിൽ ഭ്രമമില്ല, അജ്ഞാനമില്ലെങ്കിൽ ഭ്രമവും ഇല്ല. അപ്പൊ ഇത് കയറെന്നറിയുമ്പോ എന്താണോ അയാൾക്ക് അജ്ഞാനമില്ല എന്ന് വെച്ചാൽ കയറിനെ സംബന്ധിച്ചുള്ള അജ്ഞാനം എന്താ ഇതെന്നുള്ളതുകൊണ്ടായിട്ട് കാരണം അറിയില്ല, ബ്രഹ്മവുമില്ല. ബ്രഹ്മം എന്ന് പറയുന്ന ഒരു വിപരീത ജ്ഞാനമാണ്. അജ്ഞാനം എന്ന് പറഞ്ഞാലോ എന്താണ്? യഥാർത്ഥ ജ്ഞാനം ഇല്ലാതിരിക്കും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം, അജ്ഞാനം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജ്ഞാനം ഇല്ലാതിരിക്കുക, ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? വിപരീത ജ്ഞാനം ഉണ്ടായിരിക്കും. അപ്പൊ സർപ്പജ്ഞാനം എന്ന് പറയുന്നത് ഭ്രമമാണെന്ന് വെച്ചാൽ അതൊരു വിപരീത ജ്ഞാനമാണ്. കയറിനെ അറിയേണ്ടതിന് പകരം സർപ്പത്തെ അറിയുന്നു. അവിടെ അജ്ഞാനമുണ്ട്, കയറിനെ അറിയുന്നില്ല, യഥാർത്ഥത്തെ അറിയുന്നില്ല എന്ന് പറയുന്നു. അജ്ഞാനമുണ്ട്, യഥാർത്ഥ ജ്ഞാനം ഇല്ലാതിരിക്കുകയുണ്ട്. അപ്പൊ അജ്ഞാന വേളയെന്ന് പറയുമ്പോൾ അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, യഥാർത്ഥമായ ജ്ഞാനം ഇല്ലാതിരിക്കുക. മറ്റൊന്നെന്താണ്? വിപരീത ജ്ഞാനം ഉണ്ടായിരിക്കുക. അപ്പോ യഥാർത്ഥമായ ജ്ഞാനം ഇല്ലാതിരിക്കുകയും വിപരീത ജ്ഞാനം ഉണ്ടായിരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനും എന്തിനറിയുന്നു? സച്ചിദാനന്ദത്തെ അറിയുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? യഥാർത്ഥമായ ജ്ഞാനം സച്ചിദാനന്ദമാണ് ബ്രഹ്മം എന്നുള്ള യഥാർത്ഥമായ ജ്ഞാനം ഇല്ലാതിരിക്കുകയും വിപരീതമായ ജ്ഞാനം ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു. അതാണ് അജ്ഞാനവേള. അങ്ങനെ ഉണ്ടായിരിക്കുമ്പോഴും അയാൾ സച്ചിദാനന്ദത്തെ അറിയുന്നുണ്ട്. ആ സച്ചിദാനന്ദ ജ്ഞാനത്തെ സാധാരണ പറയുന്നത്, അജ്ഞാനിയുടെ സച്ചിദാനന്ദ ജ്ഞാനത്തെ സാധാരണ പറയുന്നതാണ് സാമാന്യ ജ്ഞാനം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സർപ്പം എന്നുള്ള ഭ്രമം ഉള്ളപ്പോ ഇത് എന്ന് കയറിനെ അറിയുന്നത് സാമാന്യ ജ്ഞാനമാണ്. മനസ്സിലായോ? എന്തോന്ന് എന്നല്ല ഞാൻ പറഞ്ഞു. സർപ്പം കാണുമ്പോ എന്നല്ല പറഞ്ഞു പറയുന്നത്, ഇതൊന്നുമല്ല പറഞ്ഞത്. ഒരിക്കൽ കൂടെ പറയാം, ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് പറയാം. ഒരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ ഞാൻ ഉദ്ദേശിക്കുന്നതല്ല മനസ്സിലാക്കുന്നു വരും. ഈ വാക്ക് അതുപോലെ കോപ്പി അടിച്ചാലും ടേപ്പ് ചെയ്തിട്ടും കാര്യമില്ല. കാര്യം വാക്ക് പറയുന്നത് കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്തിട്ട് ആ ആശയത്തെ പറയുന്നു. മനസ്സിലായോ? എഴുതി വെച്ചിട്ട് കാര്യമൊന്നുമില്ല, എഴുതി വെച്ച് അവിടെ കിടക്കും പുസ്തകത്തിൽ. കൃത്യം വായിച്ച പുസ്തകത്തിൽ ഇരിക്കും, മനസ്സിൽ ഇരിക്കത്തില്ല. ഈ പറഞ്ഞ ആദ്യം വ്യക്തമാകട്ടെ, പിന്നെ എന്റെ 17 ഈ പറഞ്ഞത് വ്യക്തമാകാതെയാണ് 17 വ്യക്തമാകും. ഈ പറഞ്ഞത് എന്താണെന്ന് ബോധമില്ലാത്ത ആളാണ് 17 വ്യക്തമെന്ന് പറയുന്നത്. ഇത് വ്യക്തമാകാത്ത ആള് എവിടെ 17 വ്യക്തമാകുന്നു? സർപ്പത്തിന്റെ അനുഭവം ഉണ്ടാകുമ്പോ അങ്ങനെ ഭ്രമമുള്ള ആളിനും ഇത് എന്ന് കയറിനെ അറിയുന്നു. സർപ്പഭ്രമമുള്ളപ്പോഴും ഇത് എന്ന് കയറിനയാൾ അറിയുന്നു. ഇതാണ് കയറിന്റെ സാമാന്യ ജ്ഞാനം. ഇത്രയും അറിഞ്ഞിരിക്കുന്നു. സർപ്പത്തിന്റെ ഭ്രമം ഉള്ളപ്പോഴും ഒരാള് ഇത് എന്ന് കയറിനെ അറിയുന്നു. ഇതാണ് കയറിന്റെ സാമാന്യ ജ്ഞാനം. ഇത് തന്നെ ഇനി അല്പം കൂടെ മാറ്റി പറയാം. സർപ്പത്തിന്റെ ഭ്രമമുള്ളപ്പോഴും കയറിനെ അറിയാതിരിക്കുമ്പോഴും, സർപ്പത്തിന്റെ ഭ്രമമുള്ളപ്പോൾ കയറിനെ അറിയാതിരിക്കുമ്പോൾ ഒരാൾ ഇത് എന്ന് കയറിനെ അറിയുന്നു. ഇതാണ് കയറിന്റെ സാമാന്യ ജ്ഞാനം. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. എന്താണ്? സർപ്പത്തിന്റെ ഭ്രമമുള്ളപ്പോൾ കയറിനെ ഇത് എന്നറിയുന്നത് കയറിന്റെ സാമാന്യ ജ്ഞാനമാണ്. മറ്റൊന്ന് പറഞ്ഞത്, സർപ്പത്തിന്റെ ഭ്രമമുള്ളപ്പോൾ കയറിനെ അറിയാതിരുന്നിട്ട് ഇത് എന്ന് കയറിനെ അറിയുന്നത് കയറിന്റെ സാമാന്യ ജ്ഞാനമാണ്. അതുപോലെ ഈ പ്രപഞ്ച ഭ്രമമുള്ളപ്പോൾ, ഇവിടെ ഈ പറയുന്ന അനുസരിച്ച് അദ്വൈത ദീപിക പറയുന്ന അനുസരിച്ച് പ്രപഞ്ചം ഒരു ഭ്രമാനുഭവമാണ്. ഈ പ്രപഞ്ചാനുഭവത്തിൽ ബ്രഹ്മത്തെ അറിയാതിരുന്നിട്ട് സത്ത് ചിത്ത് ആനന്ദം എന്നുള്ള ഈ അനുഭവം, ഇത് ബ്രഹ്മത്തിന്റെ സാമാന്യ ജ്ഞാനമാണ്. മനസ്സിലായോ? ഈ പ്രപഞ്ചാനുഭവം ഉള്ളപ്പോൾ, അല്ലെങ്കിൽ പ്രപഞ്ച ഭ്രമം ഉള്ളപ്പോൾ, ഒരാള് ബ്രഹ്മത്തെ അറിയാതിരുന്നിട്ട് സത്ത് ചിത്ത് ആനന്ദം എന്ന് അറിയുന്നത് ബ്രഹ്മത്തിന്റെ സാമാന്യ ജ്ഞാനമാണ്. ഇത് മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി സർപ്പത്തിന്റെ ഭ്രാന്തി മാറി ഇത് കയറ് എന്നറിയുമ്പോൾ അവിടെ കയറിന്റെ വിശേഷ ജ്ഞാനം ഉണ്ടാവും. അത് യഥാർത്ഥമായ ജ്ഞാനമാണ്. അവിടെ കയറിനെ സംബന്ധിച്ച് അജ്ഞാനം മാറി, സർപ്പജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് ഭ്രമവും മാറി. ഭ്രമജ്ഞാനം മാറിയതിന് ശേഷം ഇത് കയറ് എന്ന് കയറിനെ അറിയുന്നത് കയറിന്റെ വിശേഷജ്ഞാനമാണ്. അവിടെ സർപ്പഭ്രമം മാറി, കയറിനെ കുറിച്ചുള്ള അജ്ഞാനവും മാറി, കയറിന്റെ അജ്ഞാനവും പോയി. അതുപോലെ ഈ പ്രപഞ്ചഭ്രമം മാറിയതിന് ശേഷം സച്ചിദാനന്ദം എന്ന് ബ്രഹ്മത്തെ അറിയുമ്പോൾ അത് ബ്രഹ്മത്തിന്റെ വിശേഷജ്ഞാനമാണ്. അവിടെ ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള അജ്ഞാനമില്ല, അവിടെ ബ്രഹ്മജ്ഞാനമേ ഉള്ളൂ. അയാൾക്ക് പ്രപഞ്ചത്തിന്റെ ഭ്രമം മാറി. ഇതിലും വ്യക്തമായിട്ട് ഇതിനെ പറയാൻ പറ്റില്ല എനിക്ക്. കേൾക്കുന്നവർക്ക് എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളത് അവരവരുടെ പണിയാണ്. പ്രപഞ്ചഭ്രമം മാറി സച്ചിദാനന്ദം എന്ന് ബ്രഹ്മത്തെ അറിയുന്നു. അത് ബ്രഹ്മത്തിന്റെ വിശേഷമായ ജ്ഞാനമാണ്. അവിടെ ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള ഒരു അജ്ഞാനവും ഇല്ല. അതിനാണ് ജ്ഞാനവേള എന്ന് പറയുന്നത്. അങ്ങനെ അറിവുള്ളവനാണ് ജ്ഞാനി എന്ന് പറയുന്നത്. ഇതൊക്കെ അദ്വൈതത്തിന്റെ വ്യാഖ്യാനങ്ങളാണ്, വിശദീകരണങ്ങളാണ്. വിശദീകരണം, അടിസ്ഥാനം അതിന്റെ വിശദീകരണമാണ്. ഇതിനൊക്കെ വിശദീകരണങ്ങളായി മനസ്സിലാക്കും. ഇത് മനസ്സിലാക്കുക, മനസ്സിലാക്കിയ പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അദ്വൈതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം എന്താണെന്നറിയാം? അങ്ങനെയല്ല, അദ്വൈതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം അദ്വൈതം കേട്ട് മനസ്സിലാക്കിയാൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കേട്ട് മനസ്സിലാക്കിയ ചിന്തിക്കേണ്ട ആവശ്യം. നിങ്ങളെപ്പോഴും ചിന്തിക്കുന്ന എപ്പോഴാണ്? കേട്ടിട്ട് മനസ്സിലാകാതെ വരുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്. അദ്വൈതത്തെ സംബന്ധിച്ച് ഇതാണ് മുഖ്യമായ സിദ്ധാന്തം. അദ്വൈതം ഒരാൾ കേട്ട് മനസ്സിലാക്കിയാൽ അയാൾക്ക് പിന്നെ ചിന്തിക്കാനൊന്നുമില്ല. ഇത് ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തമാണ്, അദ്വൈതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു വ്യാഖ്യാനമാണ്. എന്ത്? അദ്വൈതം കേട്ട് മനസ്സിലാക്കുന്ന ഒരാൾക്ക്. അതുകൊണ്ടാണ് ഗുരു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് എന്ന് വെച്ചാൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്തോന്ന് ശരിയാണ്, ശരിയാണും പെണ്ണും ഒന്നും അല്ല, ഉറക്കിയൊന്നും വേണ്ട. ഉറപ്പിക്കാൻ പോകുന്നതൊക്കെയാണ് പ്രശ്നം. ഉറപ്പിക്കേണ്ട ഒരാവശ്യമില്ല. ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണെന്ന് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ എങ്ങനെ മനസ്സിലാക്കണം? കേൾക്കുമ്പോൾ മനസ്സിലാവണം. ഏത് കാര്യം അങ്ങനെയാണ്? കേൾക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യമാണ് പറയുന്നത്, തോന്നലുകളെ കുറിച്ചല്ല. ഇത് കേൾക്കുമ്പം മനസ്സിലാക്കാനുള്ളതാണ്. കേൾക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഇത് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമല്ല. പിന്നെ ചിന്തിക്കാൻ പറയുന്ന എങ്ങനെയാണ്? ഇവിടെയും പറയുന്നുണ്ട്, ഓർത്താൽ കേട്ടാൽ മനസ്സിലായില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? ഒത്തിരുന്ന് ചിന്തിക്കണം. മനസ്സിലായില്ലെങ്കിൽ നോക്കുക, മനസ്സിലാവും. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ.